പിന്നെ അതിൽ നിന്നുകൊണ്ട് അവരുടേതായ രീതി മുമ്പോട്ട് ചിന്തിക്കുന്നു. അതിന് ഊഹങ്ങൾ എന്ന് പറയും. അറിയാൻ വയ്യാത്ത കാര്യങ്ങളെയൊക്കെ ആ അറിയാൻ ശ്രമിക്കുന്നു. അവിടെ അത് ഊഹം എന്ന് പറയും. അവിടെയാണ് യുക്തി വിചാരം എല്ലാം വരുന്നത്. അനുമാനം, യുക്തി വിചാരം, ഭാവന ഇതെല്ലാം വരും. അവിടെ വരുമ്പോൾ തനിക്ക് സ്വീകാര്യമായതും അല്ലാത്തതും വരും. അല്ലാത്തതിനെ നിഷേധിക്കുന്നതാണ് അപോഹം. പിന്നെ സിദ്ധാന്തം. അവിടെ ഏറ്റവും പ്രധാനപ്പെട്ട ആദ്യം വരുന്നത് എന്താണ്? ഗ്രഹിക്കുക എന്നുള്ള ഗ്രഹണശേഷി ഓരോരുത്തർക്കും പലതരത്തിലായിരുന്നു. നല്ല ഗ്രഹണശേഷിയുള്ളവർക്ക് ഒരുപാട് കാര്യങ്ങൾ ഗ്രഹിക്കാൻ പറ്റും. പിന്നെ അടുത്തുകൊണ്ട് ധാരണാശേഷിയാണ്, അതെല്ലാം ഉള്ളിൽ നിൽക്കുക, നഷ്ടപ്പെട്ടു പോകാതിരിക്കുക, ആവശ്യം വരുമ്പോൾ അത് ഓർക്കാൻ കഴിയുക, അതൊക്കെ ധാരണാശേഷി. പിന്നെ വരുന്ന ഊഹശേഷി, ഊഹിക്കാനുള്ള, അത് വച്ചുകൊണ്ട് പുതിയ പുതിയ കാര്യങ്ങൾ ഊഹിക്കുക എന്ന് പറയുന്നു. സയൻസിനും അത് ഉപയോഗിക്കുക. അവിടെ പ്രഡിക്ഷൻസ് എന്ന് പറയും. ഒരു കാര്യം നിലവിലുള്ള ഒരു തിയറി നിന്നുകൊണ്ട് ബാക്കിയുള്ളതിനെ പ്രഡിക്ട് ചെയ്യുക. എല്ലായിടത്തും ഉണ്ട്. പിന്നെ അപോഹം എന്ന് പറയുന്നത് ഈ തത്വചിന്തയിലാണ് കൂടുതലായി വരുന്നത്. മറ്റിടത്തും ഉണ്ട്. പിന്നെ സിദ്ധാന്തങ്ങളും എത്തിച്ചു. എല്ലാ തത്വചിന്തവന്മാരും ഇത് തന്നെ സ്വീകരിച്ചിരിക്കുന്നു. അത് വേറെ രീതിയാണ്. അത് സാറിന് പറയുന്നത് രോഗം, രോഗത്തിന്റെ ഹേതു, ഹാനം, ഹാനോപായം, നാല് തരത്തിലാണ്. ഇത് രോഗം എന്താണെന്ന് മനസ്സിലാക്കുന്നു, പിന്നെ അതിന്റെ കാരണം എന്താണെന്ന് മനസ്സിലാക്കുന്നു, പിന്നെ അതിന്റെ ഒഴിവാക്കുന്നതിനെ കുറിച്ച് ചിന്തിക്കുന്നു, പിന്നെ അതിന്റെ ഉപായം എന്തെന്ന് ചോദിക്കുന്നു. രോഗം, രോഗഹേതു, ആരോഗ്യം, വൈഷിത്യം, അങ്ങനെയും പറയും. രോഗം എന്താണെന്നും അതിന്റെ ഹേതു എന്താണെന്നും, പിന്നെ രോഗം രോഗം ഇല്ലാതാക്കി വീണ്ടെടുക്കുന്ന ആരോഗ്യം, അതിനുള്ള വൈഷിത്യം, മരുന്ന്. ചതുർവ്യൂഹം, നാല് വ്യൂഹമാണ് ചരകത്തിനും മറ്റും പറഞ്ഞിരിക്കുന്നത്. രീതിയിലാണ് അത്. ഒടിയിലൊക്കെ തന്നെ പഴയകാലത്ത് ഇതല്ല, ഊഹത്തിലൂടെയാണ്. ബുദ്ധിമാന്മാർക്ക് ഇതൊക്കെ ചെയ്യാൻ പറ്റും. തള്ളിക്കളയുക, നിഷേധിക്കുക, തിരസ്കരിക്കുക. അതൊക്കെ എന്താണ് വ്യാഖ്യാനിക്കുന്നത് പോലെ. അവിടെ അപോഹം എന്നുള്ള അപോഹനം, അവിടെ ഊഹം എന്നുള്ള അർത്ഥത്തിലാണ്. ഊഹാപോഹങ്ങളെ ചേർത്ത് അപോഹം എന്ന് പറഞ്ഞിരിക്കുന്നു. രണ്ടിനും കൂടെ ചേർത്ത് പറഞ്ഞിരിക്കുന്നു. അതിനെ പിരിച്ച് ഊഹവും അപോഹവും പിരിക്കുന്നു. ദൃഷ്ടാന്തങ്ങളെന്ന് പറയുന്നത് എങ്ങനെ വ്യാഖ്യാനിക്കുന്നു എന്ന് വെച്ചിട്ടാണ്. എന്ത് സിദ്ധാന്തം വേണമെങ്കിലും ദൃഷ്ടാന്തത്തിലൂടെ സമർത്ഥിക്കും. ഇപ്പോ രജ്ജുവിൽ സർപ്പം, അവിടെ ഒരു അനുവചനീയ സർപ്പം, സത്യമെന്നോ മിഥ്യയെന്നോ പറയാൻ കഴിയാത്ത ഒരു സർപ്പം എന്ന് പറയുന്നത് അദ്വൈതിയാണ്. രജ്ജുസർപ്പം എന്ന് പറയുന്നിടത്ത് എന്താണോ മുമ്പ് കണ്ട സർപ്പത്തിന്റെ സ്മൃതി വരുന്നു, പക്ഷെ അവിടെ മുമ്പിൽ കിടക്കുന്ന രജ്ജുവിൽ നിന്ന് സർപ്പത്തിന്റെ ഭേദം അറിയാൻ പറ്റുന്നുണ്ട്, ഇത്രയേ ഉള്ളൂ. അല്ല അവിടെ വേറെ സർപ്പമൊന്നും ഇല്ല. മുമ്പ് കണ്ട സർപ്പത്തിന്റെ സ്മൃതി മനസ്സിൽ വരുന്നു, മുമ്പിൽ കിടക്കുന്ന രജ്ജുവിൽ നിന്നുള്ള ഭേദജ്ഞാനമില്ല എന്ന് വ്യാഖ്യാനിക്കുന്ന ആളാണ് രാമാനുജൻ. ഇത്രയേ ഉള്ളൂ, അല്ല അവിടെ വേറെ സർപ്പമൊന്നും ഉണ്ടാവുന്നു, ഭേദജ്ഞാനം ഇല്ല. അപ്പൊ അത് അപ്പോ ഒരേ സർപ്പ രജ്ജു സർപ്പ ദൃഷ്ടാന്തം വെച്ച് തന്നെ ഒരാൾ എന്ത് ചെയ്യുന്നു, ഒരാൾ പറയുന്നത് പ്രപഞ്ചം മിഥ്യയാണെന്നുള്ളതിന് അത് സമർപ്പിക്കുന്നു. രാമാനുജൻ എന്ത് ചെയ്യുന്നു, പ്രപഞ്ചം സത്യമാണെന്നുള്ളതിന് അതേ ദൃഷ്ടാന്തം തന്നെ ഉപയോഗിക്കുന്നു. ദൃഷ്ടാന്തം ഓരോരുത്തരുടെ ബുദ്ധി സാമർത്ഥ്യം, എന്താണ് പറയുന്നത്, ബുദ്ധി സാമർത്ഥ്യമാണ്. സ്മൃതിയും പ്രത്യക്ഷവും തമ്മിലുള്ള ഭേദം അറിയാത്തതുകൊണ്ടെന്ന് വരുന്നു ഇത് രജതം, അല്ലെങ്കിൽ അയം സർപ്പ, ഇത് സർപ്പമാണെന്ന് തോന്നുന്നു എന്ന് പറയുമ്പോൾ എന്താണ് നമ്മൾ സ്മരിക്കുന്നത്, വാസ്തവ സർപ്പമാണ്. അല്ലാതെ അവിടെ വേറെ എന്താണ് അനുവചനീയമായ ഒരു സർപ്പമൊന്നുമില്ല. അപ്പൊ ദൃഷ്ടാന്തം മാറുന്നില്ല, ഒന്ന് തന്നെ. അദ്വൈതി എന്താ പറയുന്നത്, കയറുണ്ട്, കയറിൽ നിന്നും വേറിട്ട് അവിടെ ഒരു സർപ്പമില്ല, മുമ്പ് ഉണ്ടായിട്ടില്ല, ഇപ്പൊ ഇല്ല, ഇനി ഭാവിയിൽ ഉണ്ടാകാനും പോകുന്നില്ല. പിന്നെന്താ കാണുന്നത്, കയറ് തന്നെ കാണുന്ന കയറ് തന്നെയാണ്. മൂന്ന് കാലത്തിന് സർപ്പം ഉണ്ടായിട്ടില്ല, മുമ്പ് കാണുന്ന എന്താണ് കയറ് എന്ന് പറഞ്ഞ ഈ പ്രപഞ്ചം എന്ന് പറയുന്നത് എന്താണ്, ബ്രഹ്മം തന്നെ. പിന്നെ എന്താണ് അതില് ബ്രഹ്മത്തില് സച്ചിദാനന്ദത്തിന് ഇങ്ങനെ മേശ പുസ്തകം ഇങ്ങനെയുള്ള രൂപങ്ങളൊന്നുമില്ല. ഈ പ്രപഞ്ചം ബ്രഹ്മം തന്നെയാണ്. പിന്നെ മിഥ്യ നിങ്ങൾ എന്തിനെ പറയുന്നു, ആ പ്രത്യേക രൂപങ്ങൾ കാണുന്നുണ്ട്, ആ പ്രത്യേക രൂപങ്ങളെയാണ് മിഥ്യ എന്ന് പറയുന്നത്. അതും ആ രൂപങ്ങൾ, ഇപ്പൊ മേശ കാണുന്ന മേശയുടെ ഈ ആകൃതി, മേശയിൽ നിന്ന് ഇതിനെ വേറെ ആക്കാൻ പറ്റും. മേശയ്ക്ക് ഇങ്ങനെ ഒരു ഷെയ്പ്പുണ്ട്, അതിനെ നമുക്ക് മേശയിൽ നിന്ന് മാറ്റി ഊരിയെടുക്കാൻ പറ്റും, പറ്റില്ല. എന്തുകൊണ്ട് പറ്റുന്നില്ല, മേശ തന്നെ. അപ്പൊ ആ രൂപം പോലും മേശയാണ് എന്ന് പറഞ്ഞാൽ ഈ കാണുന്ന രൂപങ്ങളെല്ലാം ബ്രഹ്മം തന്നെ. അപ്പൊ പിന്നെ എന്താണ്, ഇതെല്ലാം സത്യം തന്നെ. അപ്പോ യുക്തിയിലൂടെ ഇത് എങ്ങനെയാണോ സമർത്ഥിക്കുക, സത്യമെന്നോ മിഥ്യയോ, നമുക്ക് എപ്പോഴെങ്കിലും ഈ മേശയിൽ നിന്ന് ഇതിന്റെ ഈ ആകൃതിയെ മാറ്റിവെക്കാമെങ്കിൽ, രണ്ടാക്കാമെങ്കിൽ, ശരി അത് ആക്കാൻ പറ്റുന്നില്ല. ഇപ്പൊ രൂപങ്ങൾ മിഥ്യ എന്ന് പറഞ്ഞാൽ പോലും ശരിയല്ല, മേശ തന്നെയാണ്. അങ്ങനെ ചിന്തിച്ചു കഴിഞ്ഞാൽ ബ്രഹ്മത്തിൽ കാണുന്ന ആകാരങ്ങളാണ് ഇതൊക്കെ, ഈ രൂപങ്ങളെല്ലാം. അതിനെ വേർതിരിക്കാൻ പറ്റാത്തതുകൊണ്ട് എന്താണ്, ഇതെല്ലാം ബ്രഹ്മം തന്നെ. അപ്പോൾ സത്യമേ ഉള്ളൂ, രണ്ടാമതൊന്നുമില്ല. അപ്പൊ സത്യവും മിഥ്യയും ഉണ്ടെന്ന് പറഞ്ഞാൽ ദ്വൈതമാണ്. ബ്രഹ്മമുണ്ട് മിഥ്യയായ ജഗത്തുമുണ്ട് എന്ന് പറയുമ്പോൾ ദ്വൈതമാണ്. ഇവിടെ അദ്വൈതമാണ്. അപ്പൊ എന്താണ്? സത്യം മാത്രമേ ഉള്ളൂ. പിന്നെ അതാ അന്യമായ മിഥ്യയായ ഒരു ജഗത്തില്ല. ഇതേ രജ്ജസർപ്പ ദൃഷ്ടാന്തം വെച്ചുകൊണ്ട് തന്നെ പറയാം, സത്യം തന്നെയാണ്, വേറെ രണ്ടാമതൊന്നുമില്ല, ഒന്നേ ഉള്ളൂ, അതാണ് സച്ചിദാനന്ദം. അപ്പൊ നമ്മള് യുക്തി കൊണ്ടൊന്നിനെ സമർത്ഥിക്കാൻ പറ്റിയാൽ, മറ്റുള്ളവരെ ബോധിപ്പിക്കാൻ പറ്റിയാൽ അത്രയും മതി, അതാണ് സിദ്ധാന്തം. അപ്പൊ ഇങ്ങനെ പറയുമ്പോൾ ഒരാൾക്ക് നിഷേധിക്കാൻ പറ്റില്ല. മേശയുടെ ഷെയ്പ്പിനെ മേശയിൽ നിന്ന് മാറ്റാൻ പറ്റില്ല എന്ന് പറഞ്ഞോ? ഇത് പണിതെടുത്ത ആശാരി വിചാരിച്ചാലും ഇതിനെ മാറ്റാൻ പറ്റില്ല. മാറ്റുക എന്ന് വെച്ചാൽ ഇതിനെ വേറെ വയ്ക്കണം, മേശയെ വേറെ വയ്ക്കണം, നടക്കുന്ന കാര്യം. പിന്നെ അതെന്ത് എന്തുകൊണ്ട് പറ്റുന്നില്ല? അത് മേശയായിരുന്നു. ഈ രൂപം നാമരൂപങ്ങളെല്ലാം എന്ത് തന്നെ സച്ചിദാനന്ദം തന്നെ. അതിനിവിടെ മിഥ്യ ഒന്നില്ല. അങ്ങനെ സമർത്ഥിക്കും. പിന്നെ ഇനി മിഥ്യയെന്ന് സമർത്ഥിക്കണോ? അതും പറയാം. ഇങ്ങനെ ഒരാൾ രജ്ജുവിന് സർപ്പത്തെ കാണുന്നു, സെക്കൻഡാണെങ്കിലും പിന്നെ നോക്കുമ്പോൾ അയാൾ രജ്ജു മാത്രമേ കാണുന്നുള്ളൂ, പിന്നെ സർപ്പത്തിന്റെ ആകാരം ഇതൊന്നും അവിടെ കാണുന്നില്ല. അതെല്ലാം എന്ത് ചെയ്തു? അപ്രത്യക്ഷമായി. അപ്പോ ആ സർപ്പത്തെ കണ്ടുകൊണ്ടിരുന്നപ്പോ കണ്ടതും പിന്നീട് കയറിനെ കണ്ടപ്പോൾ മാറിപ്പോയതുകൊണ്ട് അത് തന്നെ മിഥ്യ. അപ്പൊ രജ്ജുവിലെ സർപ്പം മിഥ്യയാണ്. പിന്നീട് സർപ്പത്തെ കണ്ടപ്പോ സർപ്പം മാത്രമല്ലേ ഉള്ളൂ, സർപ്പവും അല്ല, രജ്ജുവിനെ കണ്ടപ്പോ രജ്ജു മാത്രമല്ലേ ഉള്ളൂ, രജ്ജുവും സർപ്പവും രണ്ടുണ്ട്. മുമ്പ് കണ്ടുകൊണ്ടിരുന്ന സർപ്പം എന്തായി? മിഥ്യയായി. അതാണ് മിഥ്യ എന്ന് പറയുന്നത്. മിഥ്യയെന്ന് സമർത്ഥിക്കാം. മിഥ്യെന്ന് പറയുമ്പോഴത്തേക്ക് സത്തെന്നോ അസത്തെന്നോ നിർവചിക്കാൻ പറ്റില്ല. അപ്പോ അതെന്തിനാ പറയുന്നത്? നിങ്ങൾ അതിനെ കണ്ടുകൊണ്ടിരുന്നപ്പോ എന്താണെന്ന് ചിന്തിക്കുക, എന്തായിരുന്ന ആ വസ്തു? നിങ്ങൾ കണ്ടുകൊണ്ടിരുന്നപ്പോ അതിന് നമുക്ക് സത്തെന്നോ അസത്തെന്നോ പറയാൻ പറ്റില്ല. സത്തായിരുന്നെങ്കിൽ അതൊരിക്കലും മാറത്തില്ലായിരുന്നു. അത് അസത്തായിരുന്നെങ്കിൽ ഇങ്ങനെ അനുഭവപ്പെടുന്നില്ലായിരുന്നു. വന്ധ്യാപുത്രന്റെ അനുഭവം ഉണ്ടോ? അപ്പോ അത് കണ്ടുകൊണ്ടിരിക്കുമ്പോ എന്താണെന്ന് ചിന്തിക്കുമ്പോ സത്തൊന്നോ അസത്തൊന്നോ നിർവചിക്കാൻ പറ്റത്തില്ല. അതും ഒരു യുക്തിയാണ്. ഈ പറഞ്ഞതെല്ലാം ഭാഷിക സംബന്ധമായ കാര്യങ്ങളാണ്, ഭാഷകാരന്റെ ആശയമാണ്. പിന്നെന്ന് പറഞ്ഞു സത്തെന്നോ അസത്തെന്നോ നമുക്ക് നിർവചിക്കാൻ പറ്റത്തില്ല എന്ന് വെച്ചാൽ, ഈ സത്തെന്ന് പറയുന്നതിന് നിർവചനമുണ്ട്. സത്തെന്ന് പറഞ്ഞാൽ എന്താണ്? ഒരിക്കലും മാറാതെ നിൽക്കുന്നതാണ് സത്യം. ഒരിക്കലും മാറാതെ. ഇപ്പൊ രജ്ജുവിലെ സർപ്പത്തെ സത്തെന്ന് പറയാൻ പറ്റുമോ? അതാണ് സത്തെന്നോ അസത്തെന്നോ നിർവചിക്കാൻ പറ്റാത്തതെന്ന് പറയുന്നത്. അത് നമ്മൾ ചുരുക്കി പറയുമ്പോൾ സത്തെന്നോ അസത്തെന്നോ പറയാൻ പറ്റാത്തതെന്നും പറയും, രണ്ടും ഒന്ന് തന്നെ. ഇനി അസത്തെന്ന് ഈ രജ്ജു സർപ്പത്തിനെ നിർവചിക്കാൻ പറ്റത്തില്ല. കാരണം അസത്വം എന്ന് വെച്ചാൽ ഒരിക്കലും അനുഭവപ്പെടാത്തത്. ഉദാഹരണം എന്താണ്? വന്ധ്യാപുത്രൻ, മുയൽക്കൊമ്പ്, നൃശൃംഗം എന്ന് വെച്ചാൽ മനുഷ്യന്റെ കൊമ്പ്, ഇതൊക്കെ അസത്താണ്. രജ്ജുസർപ്പം അതുപോലെയാണ്, ഒരിക്കലും അനുഭവപ്പെടാത്തതാണ്. അത് അനുഭവപ്പെടുന്നുണ്ട്. അപ്പൊ അസത്തെന്ന് പറയാൻ പറ്റില്ല. അപ്പൊ സത്തെന്നോ അസത്തെന്നോ നിർവചിക്കാൻ കഴിയാത്തതുകൊണ്ട് എന്താണ് അത്? അനുരോചനീയം. അതുപോലെയാണ് പ്രപഞ്ചം. ഇത് സത്തായിരുന്നെങ്കിൽ ഈ പ്രപഞ്ചം ഒന്നും ഇങ്ങനെ നിന്നനെ നിൽക്കില്ല. അസത്തായിരുന്നെങ്കിൽ ഇത് ഒരിക്കലും അനുഭവപ്പെടാതിരുന്നില്ല. അനുഭവപ്പെടുന്നുണ്ട്. അപ്പൊ ഈ പ്രപഞ്ച സത്തെന്നോ അസത്തെന്നോ നിർവചിക്കാൻ കഴിയത്തില്ല. സത്തുമല്ല ഓർത്താൽ അനർത്ഥവുമല്ല, ഇത് അവാച്യമായിടുന്നു. ശങ്കരാചാര്യന്റെ സിദ്ധാന്തം തന്നെ അത്. കാരണം എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ അങ്ങനെ അതിനൊരു പ്രചാരം കിട്ടാൻ കാരണം ഈ പിൽക്കാലത്ത് വന്ന പ്രകരണ ഗ്രന്ഥങ്ങൾ, ശങ്കരാചാര്യർക്ക് ശേഷം എഴുതിയ ഒരുപാട് പ്രകരണ ഗ്രന്ഥങ്ങൾ, ഈ പ്രകരണ ഗ്രന്ഥങ്ങളിൽ ഈ മിഥ്യ എന്ന് പറയുന്ന ആ ഒരു ഭാഗത്തിനാണ് ബ്രഹ്മസത്യം ജഗത് മിഥ്യ, അതിനാണ് കൂടുതൽ പ്രചാരം കിട്ടിയത്. കാരണം അത് അതിന് പ്രാധാന്യം കൊടുത്ത് ചർച്ച ചെയ്തു. കാരണം പ്രപഞ്ച സത്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വരുന്ന ദോഷം അത് ദ്വൈതികളുടെ അഭിപ്രായമായിരിക്കും. ഇപ്പൊ സാങ്കേന്മാര് പ്രപഞ്ച സത്യം എന്ന് പറയുന്നു, താർക്കികന്മാര് പറയുന്നു, അപ്പൊ അവരുമൊക്കെ സത്യം എന്ന് പറയുകയാണ്. ഇഷ്ടാദ്വൈതികളുടെ സത്യം എന്ന് പറയുന്നു. അപ്പൊ സത്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആൾക്കാർ തെറ്റിദ്ധരിക്കും. അതുകൊണ്ട് മിഥ്യ എന്ന് പറയുന്നതിന് ഒരുപാട് പ്രാധാന്യം കൊടുത്തു ഈ പ്രകടന ഗ്രന്ഥങ്ങളിൽ. പ്രകടന ഗ്രന്ഥം എന്ന് വെച്ചാൽ എല്ലാ വശവും വിശദീകരിക്കാൻ പറ്റില്ലല്ലോ. ആൾക്കാർക്ക് എളുപ്പം മനസ്സിലാകുന്ന രീതിയിൽ അതിന്റെ ചില പോയിന്റുകൾ പറയുക, അതാണ്. അപ്പൊ അത് എളുപ്പം പറഞ്ഞു മനസ്സിലാക്കാൻ പറ്റിയ ഒന്നാണ് ബ്രഹ്മസത്യം ജഗന്മിഥ്യം. മറ്റത് മനസ്സിലാക്കണമെങ്കിൽ ഒരുപാട് ചർച്ചകൾ വേണം. അപ്പൊ അതൊക്കെ ഭാഷ്യത്തിലാണുള്ളത്. അപ്പൊ പ്രകടന ഗ്രന്ഥങ്ങൾ വായിക്കുന്ന ആൾക്ക് ഈ ഒരു ആശയമേ കിട്ടൂ, മറ്റു ഘട്ടത്തില്ല. അങ്ങനെ അല്ലാതെ എന്തെല്ലാം പ്രക്രിയകൾ ഭാഷ്യത്തിലുള്ളു, പല പല കാര്യങ്ങളും പറയുന്നു. പിന്നെ ഏറ്റവും വലിയൊരു വിഷയം എന്ന് പറയുന്നത് ഈ അദ്വൈതത്തിന്റെ ഈ സിദ്ധാന്തങ്ങൾ ഭാഷകാരനും മറ്റും പറയുന്നു, വാദപ്രതിവാദങ്ങളിലൂടെ പോയി പോയി പോയി ആ സിദ്ധാന്തത്തെ മനസ്സിലാക്കുക എന്ന് പറയുന്നത് നിങ്ങളിപ്പോ ഈ ഭാവതിക പഠിക്കുന്ന പോലെ. അത് സാധാരണ ബുദ്ധിയുള്ള ഒരാൾ ഒരുപാട് പരിശ്രമം വേണ്ടി വരും. ഒരുപാട് പരിശ്രമിച്ചാലേ സാധിക്കും, പക്ഷെ ഒരുപാട് പരിശ്രമം വേണം. അപ്പൊ അങ്ങനെ ഒരുപാട് പരിശ്രമം വേണ്ട ഭാഗങ്ങളൊക്കെ വിട്ടിട്ട് അതിന്റെ സിദ്ധാന്തം മാത്രം എടുത്തു ബ്രഹ്മസത്യം ജഗത് മിഥ്യ എന്ന് പറഞ്ഞാൽ ആൾക്കാർക്ക് എന്തോ ഒരു ധാരണയുണ്ടാവും, അത്രേ ഉള്ളൂ. ശരിക്കും ധരിക്കണമെങ്കിൽ നല്ല രീതിയിൽ അതിനെക്കുറിച്ച് ചിന്തിച്ച് ഒരുപാട് പരിശ്രമിക്കുന്ന ഒരാളിന് മാത്രമേ അതിന്റെ ശരിയായ ആശയം മനസ്സിലാകത്തുള്ളൂ. അതുകൊണ്ട് എളുപ്പം മനസ്സിലാക്കാവുന്ന ചെറിയ ചെറിയ ആശയങ്ങൾ മാത്രം എടുത്ത് അങ്ങനെ ഉണ്ടാക്കിയാണ് പ്രകടന ഗ്രന്ഥം. ശരിക്കും പറഞ്ഞ അദ്വൈതം എന്ന് പറയുന്നത് വലിയ ഒരു ആവറേജ് ബുദ്ധിയും ഒരുപാട് പരിശ്രമമുള്ള ഒരാൾക്കേ പറ്റൂ. അത് പരിശ്രമം വളരെ പ്രധാനപ്പെട്ടതാണ്. ഒരു ആവറേജ് ബുദ്ധി മതി, പക്ഷെ പരിശ്രമം ഒരുപാട് വേണം. അത്രയും പരിശ്രമമില്ലാതെ പെട്ടെന്ന് നമുക്കൊരു ഒരാശയം കിട്ടാൻ വേണ്ടിയിട്ടാണ് ഈ മിഥ്യ എന്ന് പറയുന്നതിനെ പ്രചരിപ്പിച്ചത്. അപ്പൊ ആൾക്കാർക്ക് എന്തോ പ്രപഞ്ചം മിഥ്യ എന്നൊക്കെ പറയുമ്പോൾ ഒരു സുഖം, കേൾക്കാനൊക്കെ ഒരു സുഖമുണ്ട്. ആൾക്കാർ പെട്ടെന്ന് അതിനോട് ആകർഷിക്കും. പ്രപഞ്ചത്തെ കുറിച്ചുള്ള അങ്ങനെ പറയുന്നതിന് വലിയ കാര്യമില്ല. അതിന് വലിയ കഴമ്പുള്ള കാര്യമാണ്. കാരണം ഇത് മിഥ്യയാണെന്ന് പറഞ്ഞത് അദ്വൈതിയല്ല, ബൗദ്ധന്മാരാണ്. ഈ അസത്വാദം, ക്ഷണിക വിജ്ഞാനവാദം ഒക്കെ ശങ്കരാചാര്യർക്ക് മുമ്പ് ഒരു 10, 400, 500 വർഷം മുമ്പേ പറഞ്ഞതാണ്. അദ്വൈതം കൊണ്ട് അങ്ങനെ മാറ്റം വന്നു പറയാൻ പറ്റില്ല. അത് പിന്നീട് നൂറ്റാണ്ടുകൾ കഴിഞ്ഞിട്ടാണ് ശങ്കരാചാര്യർ ഈ മിഥ്യാവാദമായിട്ട് വരുന്നത്. അതിനു മുമ്പ് തന്നെ ഈ ഇതുണ്ട്, ക്ഷണികമെന്നോ ശൂന്യമെന്നോ ഒക്കെ പറഞ്ഞു കഴിഞ്ഞു. അത് തന്നെയാണ് ഇത് പാശ്ചാത്യര് ഭൗതികമായും എന്താണ് സയൻസിന്റെ മേഖലയിലൊക്കെ മുന്നേറുന്നത് പല കാരണങ്ങൾ പറയുന്നത്, ഒരു കാരണമല്ല. നമ്മൾ മുന്നേറാത്തതിനും ഒരുപാട് കാരണങ്ങളുണ്ട്. എന്ന് വെച്ചാൽ ജിയോഗ്രഫി, കൾച്ചർ, ഇങ്ങനെ പല കാരണങ്ങളുണ്ട്. അതായത് പിന്നെ അവരുടെ ജീന്, അതിനും വ്യത്യാസമുണ്ട്, വ്യത്യാസമുണ്ട്. അവര് പ്രതികൂല സാഹചര്യങ്ങളോട് അവർക്ക് കൂടുതൽ മല്ലിടേണ്ടി വന്നു. പ്രതികൂല സാഹചര്യങ്ങളോട് ഫൈറ്റ് ചെയ്യുന്നവർക്ക് അന്വേഷണ ബുദ്ധി കൂടും. അതൊരു പ്രധാന കാരണമാണ്. നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മൾ വളരെ അനുകൂല സാഹചര്യത്തിൽ ജീവിച്ചവരാണ്. നമ്മുടെ കാലാവസ്ഥ, പ്രകൃതിയൊക്കെ നമുക്ക് മനുഷ്യന് ജീവിക്കാൻ വളരെ അനുകൂലമായിരുന്നു. അപ്പൊ അവര് അങ്ങനെ ജീവിച്ചു. അത് കൂടുതൽ അന്വേഷണത്തിലൊന്നും അവർ മെനക്കെട്ടില്ല. അതുകൊണ്ടാണ് നമ്മൾ കൂടുതൽ തത്വചിന്തയിലേക്ക് പോയത്. നിങ്ങളൊക്കെ ഇവിടെ ഇരുന്ന് ഈ തത്വചിന്തയൊക്കെ ചിന്തിക്കുന്ന എന്തുകൊണ്ട്? നിങ്ങൾക്ക് സമയമുണ്ട്. ഈ സമയത്ത് ഒന്നുകിൽ പണിയില്ല, അല്ലെങ്കിൽ പണിയിൽ നിന്ന് ഒഴിഞ്ഞിരിക്കാം. അപ്പൊ സമയം ഒരു പ്രധാന ഘടകമാണ്. അങ്ങനെ ഇരിക്കുന്നവർക്ക് ഇതൊക്കെ ചിന്തിക്കാൻ പറ്റും. എനിക്ക് ചിന്തിക്കാൻ പറ്റുന്ന അതുകൊണ്ട് തന്നെയാണ്. നിങ്ങൾക്ക് ചിന്തിക്കാൻ പറ്റുന്ന അതുകൊണ്ട് തന്നെയാണ്. ആ സമയം ഇതൊക്കെ വിട്ടിട്ട് നിങ്ങൾ ഇവിടുത്തെ രാഷ്ട്രീയത്തിനങ്ങ് മുഴുകിയ പിന്നെ നിങ്ങൾക്കൊന്നും ചിന്തിക്കാൻ പറ്റില്ല. നമ്മുടെ വേറെ പണിയായിപ്പോയി. അപ്പൊ നിങ്ങളുടെ ചിന്തയും പ്രവർത്തനങ്ങളൊക്കെ വേറെ ആയിപ്പോയി. നിങ്ങൾക്ക് ഒരിക്കലും ഇങ്ങനെ കാര്യങ്ങളൊന്നും നിങ്ങൾക്ക് ചിന്തിക്കാൻ പറ്റില്ല. അതുപോലെയാണ് അവരെ സംബന്ധിച്ചിടത്തോളം നമുക്കിവിടെ സ്വസ്ഥമായി ജീവിക്കാനുള്ള സൗകര്യങ്ങളൊക്കെ ഒരുപാടുണ്ട്. പ്രകൃതി അനുഗ്രഹിച്ചു, മറ്റിടത്ത് അങ്ങനെയല്ല. കാലാവസ്ഥയൊക്കെ പ്രതികൂലമായത് അവർ ഫൈറ്റ് ചെയ്ത് അവർ ജീവിച്ചു. അവര് അതുകൊണ്ട് തന്നെ അവർ വലിയ പരിശ്രമശാലികളായത് പരിണാമം കൊണ്ട് ലക്ഷക്കണക്കിന് വർഷം കൊണ്ട് സംഭവിച്ച മാറ്റങ്ങളൊക്കെയാണ്. പിന്നെ കൾച്ചർ, നമ്മുടെ ആ കൾച്ചർ എന്ന് പറയുന്നത് മനുഷ്യർ പൊതുവെ ഒരുപാട് അന്ധവിശ്വാസങ്ങളുണ്ട്, അങ്ങനെയുള്ള കാര്യങ്ങളിലേക്കൊക്കെ പോയി. മറ്റവരങ്ങനെയല്ല, അവർ അതിൽ നിന്നൊക്കെ ഉണ്ടായിരുന്നെങ്കിലും അതിൽ നിന്നൊക്കെ അവർക്ക് മോചിക്കാനുള്ള തീവ്രമായ ഇച്ഛയുണ്ടായിരുന്നു അവർക്ക്. നമ്മളെക്കാളും മെച്ചപ്പെട്ട ജീൻ എന്ന് പറയാം അവരുടെ, അത് സംശയമൊന്നും. അതാണ് അവരങ്ങനെ പുരോഗമിക്കുക. വ്യവസായ വിപ്ലവമൊക്കെ അവിടെ ഒന്നുണ്ട്, ഇവിടെ വരത്തില്ല. നമ്മളിവിടെ പ്രത്യേകിച്ച് കാർഷിക പ്രാധാന്യമുള്ള ഒരു ജീവിതമാണ്. കൃഷി, പശു, ഇതൊക്കെയാണ് നമ്മുടെ വലിയ മേഖല. അതായിരുന്നു അവർക്ക് അവിടെ അതിനൊക്കെയുള്ള സൗകര്യം കുറവായിരുന്നു. അപ്പൊ അവരെന്ത് ചെയ്തു, വ്യവസായ മേഖലയിലേക്ക് തിരിഞ്ഞു, ഉത്പാദനത്തിൽ അവർ ശ്രദ്ധിച്ചു. അവർ നമ്മളങ്ങനെയുള്ള കൃഷിയിലേക്കാണ് നമ്മൾ കൂടുതലും തിരിഞ്ഞത്. കൃഷിയും കാര്യം വളർത്തുന്നു, അതിന് ഇവിടെ സാഹചര്യം അനുകൂലമായിരുന്നു. മറ്റ് ശാസ്ത്രങ്ങളൊക്കെ ഉണ്ടായെങ്കിലും അത് നമ്മുടെ ദേശത്തിന് അനുകൂലമായി നമ്മൾ നമ്മളെപ്പോഴും വളരെ ഓർത്തഡോക്സ് യാഥാസ്ഥിതികമായ നിലയിൽ വന്നവരാണ്. കൾച്ചർ നമ്മളെ സംബന്ധിച്ചതുകൊണ്ട് എന്താണ്, നമ്മൾ കടല് കടന്ന് പോകാൻ പാടില്ല. അവര് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ കടലിനപ്പുറം എന്താണെന്ന് അന്വേഷിക്കുക അവിടെ ജോലി. അപ്പോ അവര് പോർച്ചുഗീസുകാരായാലും ഡച്ചുകാരായാലും ഫ്രഞ്ചുകാരായാലും ഇംഗ്ലീഷുകാരായാലും എല്ലാം അവരെ രാജ്യം വിട്ട് സഞ്ചരിക്കാൻ തുടങ്ങി. അന്വേഷണം, കണ്ടെത്തുക, ഓരോ രാജ്യങ്ങൾ പോയി കണ്ടെത്തുക, അവിടെ കച്ചവടം നടത്തുക, അവിടെ കൊള്ളയടിക്കുക, അതിനെ അധീനമാക്കുക, ഇതൊക്കെയാണ് അവരുടെ ജോലി. നമ്മൾ കടല് കടക്കാൻ പാടില്ല. ഒന്നാമത് നമുക്കിവിടെ വലിയൊരു ഭൂപ്രദേശമുണ്ട്, കടൽ കിടന്നു പോകേണ്ട ആവശ്യമില്ല. ഇവിടെ ജീവിക്കുന്ന മനുഷ്യരെല്ലാം ആഹാരത്തിനുള്ളതൊക്കെ ഇവിടെ തന്നെ ഉണ്ട്. അപ്പൊ ഇവിടെ കിട്ടുന്ന ആഹാരമൊക്കെ കഴിച്ച് അവരിവിടെ കൃഷിയൊക്കെ ആയിട്ട് തമ്മിലടിച്ചു കഴിഞ്ഞു. നമ്മൾ തമ്മിലടിച്ചോണ്ടിരുന്നു, ഇവിടെയുള്ള ചെറിയ ചെറിയ നാട്ടുരാജ്യങ്ങളെല്ലാം തമ്മിൽ ഗുസ്തി നടത്തി അങ്ങനെ ജീവിച്ചു. ഇപ്പൊ ഈ പറയുന്നത് തോന്നുമായിട്ടെന്താ ബന്ധം? അല്ല, കൾച്ചറിന്റെ കാര്യം പറയട്ടെ. അപ്പോ ഇന്ത്യയിലൊരു സാംസ്കാരികമായ ഒരു മുന്നാക്കാവസ്ഥ അദ്വൈതമായാലും ഈ ക്രിസ്ത്യാനി എന്നൊക്കെ പറയുന്നത്, ക്രിസ്ത്യാനിയും മുസ്ലിം എന്നൊക്കെ പറയുന്നത് പിന്നെ അവരുടെ ഇടയിലും ക്രിസ്ത്യാനികളുടെ കൂട്ടത്തിലും മുസ്ലിങ്ങളുടെ കൂട്ടത്തിലൊക്കെ ഉണ്ടായിരുന്നത് മനുഷ്യരാണ്. അവരുടെ ഇടയിലും നല്ല ആശയങ്ങൾ, ഈ ഗുരു പറഞ്ഞതുപോലെയുള്ള ആശയങ്ങൾ ഒരുപാട് പേരുണ്ടായിരുന്നു. നമുക്കതിനെ കുറിച്ച് അറിയില്ലെന്നേ ഉള്ളൂ. ലോകത്തെ ഒന്നായി കാണണമെന്നും മനുഷ്യരെല്ലാം ഒന്നായിരിക്കണമെന്നും ഒക്കെ ലോകത്തിന്റെ പല ഭാഗത്തും ചിന്തിച്ച ഒരുപാട് മനുഷ്യരുണ്ടായിട്ടുണ്ട്. നമ്മൾ ഗുരുവിനെ കുറിച്ച് പഠിക്കുന്നതുകൊണ്ട് നമ്മൾ വിചാരിക്കുന്ന ഗുരു മാത്രമേ അങ്ങനെ ചിന്തിച്ചിട്ടുള്ളൂ എന്നാണ്. ഗുരു ജനിക്കുന്നതിനു മുമ്പ്, മനസ്സിലായോ, ഗുരുവൊക്കെ ജനിക്കുന്നതിനു മുമ്പ് ലോകത്തിന്റെ പല ഭാഗത്തും അങ്ങനെയൊക്കെ ചിന്തിച്ച ആൾക്കാർ ഉണ്ടായിട്ടുണ്ട്. ഈ മതത്തിൽ തന്നെയുള്ള മനുഷ്യർ തന്നെയാണ് നല്ല രീതിയിൽ ചിന്തിച്ചത്, മനസ്സിലായോ. മതമായാലും പാർട്ടിയായാലും ജനക്ഷേമത്തിന് വേണ്ടി നിലകൊള്ളുന്ന ഒരു സമയമാണ്. മറ്റ് ചിത്രവാസനകൾക്ക് ഇപ്പൊ നമുക്ക് എല്ലാവർക്കും അറിയാമല്ലോ, ലോകം അങ്ങനെയൊക്കെ പോകും. ലോകത്തില് നല്ല മനുഷ്യരുണ്ടായാലും എന്തു ചെയ്യുന്നു, ഗുരു ഇപ്പോ നല്ല ഉപദേശമൊക്കെ പറഞ്ഞിട്ട് ഗുരുവിന്റെ അനുയായികൾ ഗൃഹസ്ഥന്മാരോ സന്യാസിമാരോ ഒക്കെ അത് സ്വീകരിച്ചോ? സ്വീകരിച്ചോ ഇല്ലേ? ഗുരുവിന്റെ ശിഷ്യന്മാർ, ഗുരുവിന്റെ ശിഷ്യന്മാർ, ഗുരുവിന്റെ ശിഷ്യന്മാര് സന്യാസി ശിഷ്യന്മാരായാലും ശരി, എന്താണ് മറ്റ് ഗൃഹസ്ഥ ശിഷ്യന്മാരായാലും ശരി, ഗുരുവിന്റെ ആശയം എന്ന് പറയുന്നത് അതില് മനസ്സിലാക്കിയതും ഉൾക്കൊള്ളുന്നതും ഒക്കെ വിരലിൽ എണ്ണാവുന്ന ആൾക്കാർ. ഇതൊക്കെ എല്ലാ മതങ്ങളിലും ഉണ്ടെന്നാണ് ഞാൻ പറയുന്നത്. അപ്പൊ ഭൂരിപക്ഷം എന്ത് ചെയ്യുന്നു, അതൊന്നും സ്വീകരിക്കുന്നില്ല. ഇത് പണ്ടും അങ്ങനെയാണ്, ഇപ്പോഴും അങ്ങനെയാണ്. അല്ല, ഗുരു നല്ല ആശയം പറഞ്ഞു എന്ന് വിചാരിച്ച് ലോകം നന്നാവില്ല. ലോകം നന്നാവണമെങ്കിൽ എന്ത് വേണം? ഗുരു പറഞ്ഞ ആശയത്തെ ലോകം സ്വീകരിക്കണം. അത് മുമ്പ് പലരും നല്ല ആശയം പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ക്രിസ്തു പറഞ്ഞു, നിന്നെ പോലെ നിന്റെ അയൽക്കാരനെയും സ്നേഹിക്കുക. ഗുരുവും പറഞ്ഞു, അയല തടപ്പതിനായി അതിപ്രയത്നം എന്ന് ഗുരുവും പറഞ്ഞു. എന്ന് പറഞ്ഞു എന്ന് വിചാരിച്ച് ലോകമൊക്കെ നന്നായോ? ഈ പറയുന്ന കാര്യം എന്ന് പറയുന്നത് ഗുരുവിന്റെ ഗൃഹസ്ഥ ശിഷ്യന്മാർക്കോ സന്യാസി ശിഷ്യന്മാർക്കോ ഇത് ഉൾക്കൊള്ളാൻ പറ്റിയിട്ടുണ്ട്. അപൂർവം ഒന്നോ രണ്ടോ വ്യക്തികൾ ഉൾക്കൊണ്ടിരിക്കും, അപൂർവം. ബാക്കിയെല്ലാം തമ്മിലടിക്കുകയില്ലേ. അപ്പൊ ഗുരുവിന്റെ ഉപദേശം കൊണ്ട് ലോകം നന്നാവുമെന്ന് പറയുന്ന നമ്മുടെ ഒരു വിഭ്രാന്തിയാണ്. ഗുരുവിന്റെ ഉപദേശം കൊണ്ട് ലോകം നന്നാവണമെങ്കിൽ ജനങ്ങളത് സ്വീകരിക്കണം. അല്ല, ഉപദേശം കൊണ്ടൊന്നും ഇതുവരെ ഈ ലോകത്ത് ആരും നന്നായിട്ടില്ല. ഉപദേശമൊക്കെ പണ്ടേ ലോകത്തുണ്ട്. നമ്മുടെ വേദങ്ങളിൽ പറയണ എന്താണ്, ലോക സമസ്ത സുഖിനോ ഭവന്തു എന്ന് പറഞ്ഞു. 10,000 വർഷങ്ങൾക്ക് മുമ്പ് എഴുതി വെച്ചാണ് അത്. പറഞ്ഞാണ് ഈ കാഴ്ചപ്പാടിൽ ഉള്ളത്. വസുദൈവ കുടുംബകം, ലോകം മുഴുവൻ ഒരു കുടുംബമാണ് എന്നും ഗുരു പറഞ്ഞതല്ല. ഇതൊക്കെ 10,000 വർഷം മുമ്പേ പറഞ്ഞാണ്, പക്ഷെ പറഞ്ഞിട്ട് പ്രയോജനമൊന്നുമില്ല. അതുപോലെ തന്നെ ഗുരു പറയുന്നത് ജനങ്ങൾ ഉൾക്കൊള്ളാത്തടത്തോളം കാലം ആര് പറഞ്ഞാലും ഇതുകൊണ്ട് പ്രയോജനമൊന്നുമില്ല. ഇത്തരം ആശയങ്ങൾ ലോകത്തെ മുഴുവൻ ഉൾക്കൊള്ളുന്ന ആശയങ്ങൾ മുമ്പും പറഞ്ഞിട്ടുണ്ട്, പലരും പറഞ്ഞിട്ടുണ്ട്. പക്ഷെ അതുകൊണ്ടൊന്നും ലോകം നന്നായിട്ടില്ല. ഇനി ഇതിനൊക്കെ മുമ്പേ ബുദ്ധൻ പറഞ്ഞു ലോകത്തെ മുഴുവൻ നന്നാക്കുന്നതിന് സ്നേഹവും സാഹോദര്യവും സല്ല എല്ലാ പ്രാണികളോടും സഹോദര ഭാവന വേണമെന്ന് പറഞ്ഞത് ബുദ്ധനാണ്. അത് മനുഷ്യന് മാത്രമല്ല, ഒരു വീട് എരുമ്പിനും വരുത്തതെന്ന് ആദ്യം പറഞ്ഞ ബുദ്ധനാണ്, ജിനനാണ് എന്ന് വിചാരിച്ച് ലോകം അങ്ങനെയാണ് ജീവിച്ചത്. അപ്പോ ഗുരുവിന്റെ ഉപദേശം കൊണ്ട് ലോകമൊക്കെ അങ്ങ് നന്നാവുമെന്ന് പറയുന്ന നമ്മുടെ ഒരു മിഥ്യാഭ്രമം മാത്രം. അപ്പൊ ആരുടെയെങ്കിലും ഉപദേശം കൊണ്ട് ലോകം നന്നായിരുന്നെങ്കിൽ ബുദ്ധ ഉപദേശിച്ചപ്പോൾ ലോകം നന്നായിരുന്നു, മനസ്സിലായി. ഇല്ലെങ്കിൽ ഈ പറഞ്ഞാണ് വസുദൈവ കുടുംബകം, ഈ മനുഷ്യാണോ മനുഷ്യത്വം ജാതി എന്ന് ആദ്യം പറഞ്ഞ ബുദ്ധനാണ്. ഗവാംഗോത്വം എന്ന് പറഞ്ഞ് ബുദ്ധനാണ് ആദ്യം പറഞ്ഞത്. ബുദ്ധന്റെ ഉപദേശങ്ങൾ ഇപ്പോഴും ഉണ്ട് എന്ന് വിചാരിച്ച് ലോകം സ്വീകരിച്ച സമകാലികരായിരുന്നു. ഇപ്പൊ 2000 വർഷം കഴിഞ്ഞിട്ട് വീണ്ടും ഗുരു അത് പറഞ്ഞു. അപ്പൊ അതുകൊണ്ട് ലോകം നന്നായിരുന്നെങ്കിൽ പിന്നെ ഗുരുവിന് പറയേണ്ട ആവശ്യം വരും. അതുകൊണ്ട് ഉപദേശം കൊണ്ടൊന്നും മനുഷ്യൻ നന്നാവത്തില്ല. അത് നന്നാകുന്ന വളരെ ചുരുങ്ങിയ ചില വ്യക്തികളിൽ മാത്രം, വിരലിലെണ്ണാവുന്നുള്ള വ്യക്തികളിലെ അത് വരും. അപ്പൊ പണ്ടുമൊക്കെ ഈ ആശയങ്ങൾക്കൊന്നും ഒരു ദാരിദ്ര്യം ഉണ്ടായത് എല്ലായിടത്തും ഉണ്ടായിരുന്നു, വിദേശത്തും ഉണ്ടായിരുന്നു. ഒരു ആദ്യം എഴുതിയാണ് അയല് തഴപ്പതിനായ അതിപ്രയത്നം എന്നെഴുതി വെച്ചിട്ട് പിന്നെ ഗുരു അതങ്ങ് മാറ്റി. മാറ്റാൻ കാരണം ഞാൻ ഊഹിക്കുന്നതെന്ന് വെച്ചാൽ അത് ബൈബിളിൽ പറഞ്ഞ ഒരു ആശയമാണ്. പിന്നെ ഗുരു വീണ്ടും ആവർത്തിച്ചു കഴിഞ്ഞാൽ ബൈബിളിൽ നിന്ന് കോപ്പി അടിച്ചെന്ന് പിന്നെ ആൾക്കാർ പറയും. അതുകൊണ്ട് ഗുരു അത് മാറ്റിക്കളഞ്ഞു. പിന്നെ അത് പറഞ്ഞിട്ടുള്ള കാരണം അത് ഒരാൾ പറഞ്ഞതാണല്ലോ, അപ്പൊ അതുപോലെ പറഞ്ഞു കഴിഞ്ഞാൽ അത് കോപ്പിയാണെന്ന് കൊണ്ടാണ് അത് മാറ്റിയെന്നാണ് ഞാൻ ഊഹിക്കുന്നത്. ആരും എനിക്ക് പറഞ്ഞതെന്നല്ല. മറ്റൊരാളുടെ പേരിൽ വളരെ പ്രസിദ്ധമായൊരു ഇത് താൻ പറയണ്ടെന്ന് വിചാരിച്ചു ആ രീതി പ്രസിദ്ധമായതുകൊണ്ട്. ഉപദേശം ഇല്ലാത്തോണ്ടൊന്നും പണ്ടേ ഉണ്ട്, അത് കേൾക്കുന്നില്ല. ഇനി ഗുരുവിന്റെ ഉപദേശം തന്നെ നിരന്തരം പഠിക്കുകയും വായിക്കുകയും പ്രചരിപ്പിക്കുകയും പ്രസംഗിക്കുകയും ദക്ഷിണ വാങ്ങിക്കുകയും ചെയ്യുന്നവരൊക്കെ അതനുസരിച്ചാണ് ജീവിക്കുന്നത്. അത് അത് ഗുരു മാറ്റിയതുകൊണ്ടാണ്. ബൈബിളിന് പ്രസിദ്ധമായ ഒരു ഉപദേശം താൻ പറഞ്ഞു കഴിഞ്ഞാൽ അതിന്റെ ഒരു ആവർത്തനമല്ലേ ആവത്തുള്ളൂ എന്ന് കരുതി എന്നാ അത് വേണ്ട. അവനവൻ ആത്മസുഖത്തിനാചരിക്കുന്ന അവരനുസുഖത്തിനായവരെന്ന് പറയുന്നത് കുറച്ചുകൂടി പുതുമയുള്ളതും കുറച്ചുകൂടി ആഴമുള്ളതുമായ ഒരു ഉപദേശം. അതാണ് ഒരു മതം എന്ന് പറയുന്നതിന്റെ ആശയമായിട്ട് ഗുരു പറഞ്ഞത്. അതിനെയാണ് നമ്മുടെ സി വി എടുത്തിട്ട് എന്ത് ചെയ്തത്, ഒരു തരികിട ഉണ്ടാക്കിയത്. ഇപ്പോൾ എല്ലാവരും കൊണ്ടു നടക്കുന്നത് അത് നമ്മുടെ എന്താണ് പി കെ ബാലകൃഷ്ണൻ പറയുന്നത്. എന്ത് കെട്ടിയാലും അതിൻ്റെ ഒരു പുനഷ്ടൊപ്പിക്കുക എന്ന് പറയുന്നത് ഈ സി വിയുടെ പരിപാടിയാണ് പി കെ ബാലകൃഷ്ണൻ പറയുന്നത്. എന്ന് വെച്ചാൽ ഏതിനെയും അനുകൂലിച്ചും പറയും, പ്രതികൂലിച്ചും പറയും, തിരിച്ചും പറയും, മറിച്ചും പറയും. അങ്ങനെയൊന്നുമില്ല, പുള്ളി എല്ലാം പറയും. ആ നല്ല ബുദ്ധിയും പാണ്ഡിത്യവും അറിവുമുള്ള ആളാണ്. എന്തും തിരിച്ചും മറിച്ചും പറയും. അതേ തന്നെ, നല്ല കഴിവുള്ള ആളാണ്, അത് സംശയമൊന്നുമില്ല. പക്ഷെ ഈ പി കെ ബാലകൃഷ്ണൻ പറഞ്ഞാണ് അതിന്റെ കറക്റ്റ്. അപ്പോ പുള്ളി ധരിച്ചിരിക്കുന്ന ഈ ഒരു മതം എന്ന് പറയുന്നത് ഗുരുവിന് ഒരിക്കലും വ്യാഖ്യാനിക്കാൻ പറ്റത്തില്ല, ഗുരുവിന് അതിനെ കുറിച്ച് അറിയത്തില്ല. അതുകൊണ്ട് താനായിട്ട് ഗുരുവിനെ രക്ഷിക്കാൻ വേണ്ടി എഴുതിയാണ് എന്ത്, ഗുരുവിന്റെ പേര് എഴുതി പ്രസിദ്ധീകരിച്ചത്. എന്നിട്ടെല്ലാവരും അതും കൊണ്ടാണ് ഗുരു പറഞ്ഞത്. ഗുരുവിന്റെ ആശയങ്ങൾ അതിനകത്തുണ്ട്, പക്ഷെ പൂർണ്ണമായും ഗുരുവിന്റെ ആശയമുണ്ട്. അതിനകത്ത് വന്നിരിക്കുന്നു തന്റെ ആശയവും ഗുരുവിന്റെ ആശയവും കൂടെ ചേർത്ത് കുറെ പുള്ളി എഴുതി പ്രസംഗിച്ചു. ഇന്ന് അതിന് ഒരു കുറെ പേര് അതിന് വലിയ പ്രചാരം കൊടുക്കുന്നു. പത്രം അത് പുള്ളി പറഞ്ഞു കഴിഞ്ഞു എന്താണ്, നമ്മളെ വേണ്ടെങ്കിൽ ഗുരുവിന് നമുക്കും വേണ്ട എന്ന് പറഞ്ഞാണ്. ഗുരുവിനെ തള്ളിപ്പറഞ്ഞു, പരസ്യമായി തള്ളിപ്പറഞ്ഞ ആളാണ്. അനുകൂലിച്ചും പറഞ്ഞിട്ടുണ്ട്, ഇതെല്ലാം പറയും. പുള്ളി ഇങ്ങനെ എന്തും മഹാഭാരതം പോലെയാണ്, ഒരിടത്തെന്ന് പറഞ്ഞാൽ അതിന്റെ നേരെ വിപരീതം മറുസരി പറയും, അങ്ങോട്ടും ഇങ്ങോട്ടും പറയും. അത് പി കെ ബാലകൃഷ്ണൻ ഇദ്ദേഹത്തെ കുറിച്ചൊരു ലേഖനം എഴുതിയിട്ടുണ്ട്, അത് വായിച്ച കൃത്യമായിട്ട്. ഗുരു എന്താണ് തന്റെ ഏകമതം എന്ന് പറയുന്നത് വളരെ കൃത്യമായി ഗുരു പറഞ്ഞു, ഇതാണ് ഏകമതം. അതല്ല വേറൊന്നും ശരിയാകത്തുമില്ല, വേറൊന്നും ശരിയാകത്തില്ല. അതന്നെ അതായി പറയുന്നു. ഇങ്ങനെ പല കാരണങ്ങളുണ്ട് രണ്ടു കൂട്ടരും വ്യത്യാസപ്പെട്ടിരിക്കാൻ. അപ്പൊ നമ്മൾ പല കാരണങ്ങളുകൊണ്ടും നമ്മളും പാശ്ചാത്യരുമായിട്ട് വ്യത്യാസം ഉണ്ടായി. അപ്പൊ അവരെന്ത് ചെയ്തു, വളരെ പരിശ്രമിച്ചവര് മുന്നോട്ട് പോയി, നമ്മളെയൊക്കെ അപേക്ഷിച്ച് പരിശ്രമശാലികളാണ്. നമ്മൾ ഈ ഉള്ള സൗകര്യങ്ങളിലൊക്കെ ഒതുങ്ങിക്കൂടി ജീവിച്ചു. കൾച്ചറാണീ പറയുന്നത് സമുദ്രം കടന്നു പോകാൻ പാടില്ല എന്ന് പറഞ്ഞു, ഒരു സമുദ്രം കടന്നു പോയി, അവർക്കങ്ങനെ ഒരു നിഷേധമൊന്നുമില്ല. അവര് നമ്മളും അക്രമകാരികളായിരുന്നു, അവരും അക്രമകാരികളായിരുന്നു, ആക്രമികളായിരുന്നു. നമ്മൾ ആക്രമിക്കുന്ന ഇതിനകത്ത് പരസ്പരം ആക്രമിച്ചുകൊണ്ടേയിരുന്നു, എന്നിട്ട് സ്വയം നശിപ്പിച്ചു. അവരവരെ രാജ്യം വിട്ടുപോയി അടുത്ത രാജ്യത്തെ ആക്രമിച്ചു. ഇസ്ലാമിസ്റ്റുകളും അങ്ങനെയാണ്, അവരുടെ രാജ്യം വിട്ടു വേറെ അടുത്ത രാജ്യങ്ങൾ പോയി ആക്രമിച്ച് അവർ കീഴടക്കി. മറ്റവരും അങ്ങനെ പോയി ആക്രമിച്ച് കീഴടക്കി. പിന്നെ അവർ രണ്ടുപേരും തമ്മിലടിച്ചു. അപ്പൊ നല്ല ആശയങ്ങൾ എവിടെ നോക്കിയാലും ഇപ്പൊ സ്നേഹിക്കണം, എല്ലായിടത്തും കാണും അങ്ങനെ ഒരു ആശയം. അതുകൊണ്ടെന്താ എല്ലാവരും സ്നേഹിക്കണം, അതുകൊണ്ട് കാര്യമില്ല. ക്രിസ്തു വയലൻസ് അക്രമത്തെ ഒരിക്കലും പ്രോത്സാഹിപ്പിച്ചിട്ടില്ല. പത്രോസെ വാളെടുക്കുന്നവൻ വാളാണ്, വാളെടുക്കരുതെന്നാണ് പറഞ്ഞത്. അത് ക്രിസ്തുവിന്റെ വലിയൊരു ലോകത്തിന് കൊടുത്ത വലിയ ഉപദേശമാണ്. പല്ലിന് പല്ല്, കണ്ണിന് കണ്ണ്, ഇതൊക്കെ പഴയ നിയമമാണ്, അതൊക്കെ മാറ്റാനാണ് ഞാൻ വന്നത്. ഈ രീതിയിൽ കഴിയുന്നത്ര. പിന്നെ ക്രിസ്തു പറഞ്ഞത് എന്താണ് ആത്മീയമായ പരിവർത്തനങ്ങളെ കുറിച്ചാണ് പറഞ്ഞത്. ആത്മീയമായ മാറ്റം പക്ഷെ എന്ന് വിചാരിച്ചെന്താണ് അനുയായികൾ അതൊന്നും കേട്ടില്ല. അവരിദ്ധം ചെയ്തു, അവര് തന്നെയാണ് ആറ്റം ബോംബ് പ്രയോഗിച്ചത്, അവര് തന്നെയാണ്. അപ്പൊ ക്രിസ്തു പറഞ്ഞെന്ന് വിചാരിച്ചു വല്ല കാര്യമാണ്? ഒരു കാര്യം. പിന്നെ നബി ഒരു കാര്യമുണ്ട്, മുഹമ്മദ്. മുഹമ്മദിനെ കൊല്ലാൻ തന്നെ പറഞ്ഞു. പുള്ളി തന്നെ എന്ത് ചെയ്ത്? കൊള്ളയും കൊലയും ആയിട്ട് ഇങ്ങനെ ചുറ്റിക്കറങ്ങി ഒരുപാട് ഇവരെ പോകുന്നു. പിന്നെ ക്രിസ്തുവിനെ പോലെ കൊല്ലരുതെന്ന് പറഞ്ഞിട്ട് അനുയായികളും ഒന്നും വേണ്ട. പുള്ളി കൊല്ലാൻ പറഞ്ഞ അനുയായികളും കൊന്നു. അങ്ങനെ ഒരു വലിയൊരു കാര്യം ചെയ്തു. അപ്പോ പുള്ളി വയലൻസിനെ പരമാവധി പ്രോത്സാഹിപ്പിച്ച ആളും അക്രമത്തെ പ്രോത്സാഹിപ്പിച്ച ആളാണ്. രാമനും കൃഷ്ണനും ഒക്കെ അക്രമികളായിരുന്നു. അവരൊക്കെ ഒരുപാട് പേരെ കൊന്നവരാണ് നമ്മുടെ പുരാണങ്ങളനുസരിച്ച്. അവർ വരുന്ന ചരിത്ര കഥാപാത്രങ്ങളാണോ അല്ലയോ എന്നുള്ള കാര്യത്തിലേ സംശയമുള്ളൂ. പക്ഷെ പുരാണങ്ങളനുസരിച്ച് ഇവരൊക്കെ എന്താണ്? ആൾക്കാരെ കൊന്നിട്ട് മോശം കൊടുക്കുന്നവരാണ്. ഒരുത്ത മോശമെന്ന് കണ്ടു കഴിഞ്ഞാൽ എന്ത് ചെയ്യും? അവനെ കൊല്ലും, എന്നിട്ട് അവന് മോശം കൊടുക്കും. വയലൻസ്, അക്രമം, അതിനെ ന്യായീകരിക്കുന്നവരാണ്. നബി പിന്നെ ചരിത്ര പുരുഷനാണ്, പുരാണ കഥാപാത്രമാണ്. നബി പിന്നെ നേരിട്ടിറങ്ങി തന്നെ വാളം കുന്തമായിട്ടിറങ്ങി ആൾക്കാരെ കൊല്ലാം മുമ്പേ നിന്ന് കൊന്നു. അപ്പൊ ഇവരെല്ലാം ഒരു ഗ്രേഡിൽപ്പെടും. എല്ലാ അക്രമികളും അക്രമത്തെ പ്രോത്സാഹിപ്പിക്കുന്നു എന്ന് വെച്ചാൽ ഞാനീ പറയുന്ന പുരാണങ്ങളിലുള്ള കഥാപാത്രങ്ങളെ കുറിച്ചാണ് പറയുന്നത്. തെറ്റിദ്ധരിക്കും. അപ്പൊ ആൾക്കാരുടെ മനസ്സിലൊരു ഈശ്വര സങ്കല്പമുണ്ട്, അതല്ല. ആൾക്കാരുടെ മനസ്സിലിരിക്കുന്ന ഈശ്വര സങ്കല്പം രാമൻ കൃഷ്ണൻ എന്നൊക്കെ പറയുമ്പോ അത് അവര് ഒന്നും അക്രമിയായിട്ടൊന്നുമില്ല കാണുന്നത്. ദൈവം, രക്ഷകൻ എന്നൊക്കെയുള്ള രീതിയിൽ അവർ കാണുന്നു. അവർക്കതൊന്നും അറിയത്തില്ല. അറിഞ്ഞാൽ തന്നെ അവരതൊന്നും മനസ്സിലാക്കത്തില്ല. അത് രണ്ടും രണ്ടാണ്. നമ്മുടെ പുരാണ കഥാപാത്രങ്ങളെന്ന് പറയുന്നത് മഹാഅക്രമികളാണ്, കൊല്ലുന്നവരാണ്. അവരുടെയൊക്കെ ക്രെഡിറ്റ് എന്ന് പറയുന്നത് എത്ര ആയിരം കൊന്നു, അവരുടെ അക്കൗണ്ടിൽ എത്ര കൊലയുണ്ട്, അതനുസരിച്ചാണ് അവിടെയൊക്കെ മഹത്വം. ജനങ്ങളുടെ മനസ്സിൽ ദൈവമായിട്ടിരിക്കുമ്പോൾ അതൊന്നുമില്ല, അവരതൊന്നും പരിഗണിക്കുന്നില്ല, അറിയുന്നുമില്ല. അവരെ സംബന്ധിച്ചിടത്തോളം രക്ഷിക്കുന്ന ദൈവം, അവർക്ക് ആശ്വാസം കൊടുക്കുന്ന ദൈവം, ഇതിന് രണ്ടു മുഖമാണ്. പുരാണങ്ങളിലുള്ള രക്തദാഹികളായ ദൈവങ്ങൾ വേറെ, ആൾക്കാരുടെ മനസ്സിലിരിക്കുന്ന രക്ഷകനായ ദൈവം വേറെ, രണ്ടും രണ്ടാണ്. അതുകൊണ്ട് ആ രക്ഷകനായ ദൈവമാണെന്ന് ഇന്ത്യക്കാർ മുഴുവൻ സ്വാധീനിച്ചിരിക്കുന്നു. അവരപ്പോ അക്രമികളായ ദൈവങ്ങളെ കുറിച്ച് അവർ ചിന്തിക്കുന്നില്ല. രണ്ടും രണ്ടായിട്ട് തന്നെ മനസ്സിലാക്കണം. പിന്നെ പുരാണങ്ങളിൽ എന്തുകൊണ്ട് അങ്ങനെ വന്നു? അതൊക്കെ ആ കാലത്തിന്റെ പ്രത്യേകത. അന്ന് ഇവിടെയുള്ള ഈ മനുഷ്യർക്കൊക്കെ തമ്മിലടിയായിരുന്നു പ്രധാന പരിപാടി. യുദ്ധം ചെയ്യുക, അടുത്ത രാജ്യം പിടിച്ചെടുക്കുക, പിന്നെ അവിടെ നിന്ന് ഇങ്ങോട്ട് പിടിച്ചെടുക്കുക, അങ്ങോട്ട് പിടിച്ചെടുക്കുക. അപ്പൊ ദൈവങ്ങളൊക്കെ എന്തായി? ആ രൂപത്തിലായി. ഇതൊക്കെ മനുഷ്യന്റെ സങ്കല്പമല്ല. പുള്ളിയുടെ മെയിൻ ബിസിനസ് ഹോബി എന്ന് പറയുന്നത് ഇങ്ങനെ കൊല്ലുകയാണ്. അതിനുവേണ്ടി എന്ത് ചതിവ് ഉപയോഗിക്കും? എന്ത് ചതിവ് ഉപയോഗിക്കും? അത് അയോധ്യ പ്രദേശ ശ്രീരാമെന്ന് ജനങ്ങളുടെ ഉള്ളിലുള്ള ഒരു വിശ്വാസം. അവരവിടെ കൊല്ലും കൊലയും അതൊന്നും പരിഗണിക്കുന്നില്ല. അതിനെ കുറച്ചുകൂടെയൊക്കെ ഡൈലൂട്ട് ചെയ്തു. ആ രാമനെ കുറച്ചുകൂടെയൊക്കെ ഇങ്ങനെ പരുവപ്പെടുത്തി നമുക്ക് ആരാധിക്കത്തക്ക രൂപത്തിലാക്കി ഒരു രക്ഷകനായാണ് അയോധ്യ പ്രതിഷ്ഠിച്ചിരിക്കുന്നത്. അല്ല, ഒറിജിനൽ സംഹാര രൂപമാണ്. ഒറിജിനൽ രൂപം നേരിട്ട് നമ്മൾ വായിച്ചു കഴിഞ്ഞാൽ നമ്മൾ ഇത്രയും അക്രമം ചെയ്ത ഒരാളിന് ദൈവമായിട്ടൊക്കെ കാണാൻ, അക്രമത്തിന് എതിരായി ചിന്തിക്കുന്നവർക്ക് പ്രയാസമാണ്. അക്രമത്തെ അനുകൂലിക്കുന്നവർക്ക് അതൊക്കെ വലിയ കാര്യമാണ്. ഹിംസയെ അനുകൂലിക്കുന്നവർക്ക് അതൊക്കെ വലുതായി തോന്നും. മറ്റേ അങ്ങനെയല്ല, അത് ജനങ്ങളുടെ ഹൃദയത്തിൽ വിശ്വാസത്തിലിരിക്കുന്ന ഒരു ദൈവം എന്ന് പറയുമ്പോൾ രക്ഷകൻ എന്നുള്ള ആളൊക്കെയാണ്. അവിടെ ഇതൊന്നും വരുന്നത് നമ്മുടെ സാഹിത്യത്തിൽ വരുന്ന ദൈവങ്ങളാണ് ക്രൂരന്മാര്. മനുഷ്യന്റെ മനസ്സിലിരിക്കുന്ന ദൈവങ്ങളെന്ന് പറയുന്നത് രക്ഷകരുമാണ്. ഈ വ്യത്യാസം യുദ്ധം അത് ആ കാലഘട്ടത്തിൽ എന്താണ്, ആ കാലഘട്ടത്തിൽ ഈ ജനങ്ങളുടെ പണിയെല്ലാം പ്രത്യേകിച്ച് അന്ന് ക്ഷത്രിയരെന്ന് പറഞ്ഞിരിക്കുന്ന വിഭാഗം അവരുടെ പണിയെന്ന് പറയുന്നത് ഇങ്ങനെ അടിയാണ്, എന്നും അടിയാണ്. ബാർബേറിയൻസ് എന്ന് പറയും, വെറും കാടന്മാര്. ഇവർക്ക് ഒരു പണിയേ ഉള്ളൂ, എന്താണ്, കൊല്ലുക, ജയിക്കുക, മറ്റുള്ളവരുടെ പിടിച്ചെടുക്കുക. ഇതായിരുന്നു ഇവിടെ സ്ഥിരം. അപ്പൊ അവർക്ക് പറ്റിയ ഒരു തത്വശാസ്ത്രം, അവരെ കൊണ്ട് എന്നും കൊല്ലിച്ചുകൊണ്ടിരിക്കാൻ വേണ്ടി ഒരു തത്വശാസ്ത്രം ഉണ്ടാക്കുകയാണ്. അതിൻ്റെ അകത്ത് നല്ല കാര്യങ്ങളും വന്നു, വേറെ കാര്യം, നല്ല ഉപദേശങ്ങളുണ്ട്. പക്ഷെ ആ സന്ദർഭം സൃഷ്ടിച്ച എങ്ങനെ, കൊള്ളിനും കൊലയ്ക്കും വേണ്ടി ഒരു സന്ദർഭം സൃഷ്ടിച്ചു, അതിന് നല്ല കാര്യങ്ങൾ പറഞ്ഞു. എന്നുവെച്ചാൽ തത്വജ്ഞാനം പറഞ്ഞു, ഭക്തിയെക്കുറിച്ച് പറഞ്ഞു, കർമ്മയോഗത്തെക്കുറിച്ച് പറഞ്ഞു, അതൊക്കെ ആത്മീയമായ നല്ല കാര്യങ്ങളാണ്. പക്ഷെ അതിൻ്റെ ഒരു പശ്ചാത്തലം ഒരുക്കി എന്താണ്, വെട്ടും കുത്തും കൊലയും ഹിംസയും ഒക്കെയാണ്. അതെന്തുകൊണ്ട് അങ്ങനെ വന്നു, അത് ആ കാലത്തിന്റെ പ്രത്യേകത. ഇതൊക്കെ 10-2000 വർഷം മുമ്പാണ്. അന്ന് മനുഷ്യരും ഇങ്ങനെയൊക്കെയാ ജീവിച്ചിരുന്നത്, പരസ്പരം കൊന്നും വെന്നും ഒക്കെ ജീവിച്ചിരുന്നു. അതുകൊണ്ട് ആ അന്നത്തെ കൃതികളിൽ അതിന്റെ സ്വാധീനം വന്നു. അപ്പൊ അതിന്റെ കൊല്ലും കൊലയൊക്കെ എടുത്ത് കളഞ്ഞിട്ട് അതിന്റെ ആശയത്തെ മാത്രം എടുത്താൽ കുഴപ്പമൊന്നുമില്ല, നല്ല ആശയങ്ങളാണ് ഉണ്ട് അതിനകത്ത്. അങ്ങനെ മനസ്സിലാക്കാം. അതേപടി എടുക്കാൻ പറ്റില്ല. അപ്പൊ ഗീതയൊക്കെ നമ്മൾ വായിക്കുകയും മനസ്സിലാക്കുകയും ചെയ്യുമ്പോൾ അതിന്റെ കൊല എന്ന് പറയുന്ന ഭാഗവും കൂടണം. അല്ലെങ്കിൽ കൊലയെന്ന് വെച്ചു കഴിഞ്ഞാൽ വാഴക്കൊല എന്നൊക്കെ നമ്മൾ അർത്ഥം പറയും. ശരിക്കും അതൊരു കൊലയല്ല, പിന്നെ എന്താണോ അത് വാഴക്കൊലയാണെന്നൊക്കെ അർത്ഥം പറഞ്ഞിട്ട് നമ്മളതിനെ ഒന്ന് രൂപപ്പെടുത്തി എടുക്കണം. ഇന്ന് പല നവ്യ വേദാന്തികളും അങ്ങനെ വ്യാഖ്യാനിക്കുന്നു. നമ്മുടെ കൊലയെന്ന് പറഞ്ഞാൽ കൊലയൊന്നുമില്ല, അതൊരു അരും കൊലയല്ല, പിന്നെ എന്താണ്, അതൊരു ഏത്തക്കൊലയാണ്, ഇങ്ങനെയൊക്കെ വ്യാഖ്യാനിച്ച് ആൾക്കാരെ രസിപ്പിച്ച് അങ്ങനെയൊക്കെ പറയും, അങ്ങനെയൊക്കെ പറയും. അല്ലെങ്കിൽ കൊലയെ പാടെയൊക്കെ തള്ളിക്കളയണം, അത് അസംബന്ധമാണ്. അത് കൊലയുമായി ബന്ധപ്പെടുത്തേണ്ട, ആത്മീയതയും കൊലയുമായിട്ടൊരു ബന്ധമില്ല. ആത്മീയതയിൽ നിന്ന് കൊല അങ്ങ് കളയുക, ഗുരു ചെയ്തിരിക്കുന്ന അതാണ്. ഗുരുവിന്റെ ആശയം അത് തന്നെയാണ്, ഒരു വീടേറുമ്പിനും വരുത്തൽ. അവിടെ പിന്നെ കൊലയ്ക്കൊന്നും ഒരു സ്ഥാനമുണ്ട്. മനസ്സിൽ നിന്നോടി കളയുക എന്നുള്ളതാണ്. പക്ഷെ അപ്പൊ ആത്മീയത എടുക്കാം, കൊല ഉപേക്ഷിക്കാം, അത്രേ. അത് ആ കാലത്തെ പ്രത്യേകത എന്ന് ചോദിച്ച് നമ്മൾ അതും കളയുക. അതങ്ങനെ പറയാൻ പറ്റില്ല. കാരണം എന്താണ്, അർജുനൻ പറയുന്നത് യുദ്ധം നടന്നു കഴിഞ്ഞാൽ സ്ത്രീകൾ ദുഷിക്കും, ചോര, മനസ്സിൽ സംഘർഷം നടന്ന ചോര വരും. യുദ്ധം പറയുന്നത് ഇവരുടെ ചോര പുരണ്ട അന്നം ഞാൻ കഴിക്കുന്നില്ല, കൊന്നിട്ട് ഇവരെയൊക്കെ കൊല്ലണം. പുരുഷന്മാര് നശിച്ചു കഴിഞ്ഞാൽ സ്ത്രീകൾ വ്യഭിചാരണിയാവും. ഇതൊക്കെ മനസ്സിൽ യുദ്ധം നടന്ന ഇതൊക്കെ സംഭവിക്കും. അപ്പൊ അത് അങ്ങനെ വന്ന് അത് വ്യാഖ്യാനിക്കാൻ തുടങ്ങിയെന്ന് വെച്ചു കഴിഞ്ഞാൽ പ്രധാനമായിട്ടും ഇപ്പൊ ഗാന്ധിജിയാണ് പറഞ്ഞത്, അതൊക്കെ മനസ്സിൽ നടക്കുന്ന സംഘർഷമാണ്. കാരണം ഗാന്ധിജി ഒരുപാട് ആകർഷിച്ചാണ് ബൈബിൾ. ബൈബിളിനകത്ത് കൊലയില്ല. ക്രിസ്തു പറഞ്ഞാൽ ഈ കൊലയ്ക്കെതിരായിട്ടാണ് വന്നത്, കൊലയെ ഞാൻ സപ്പോർട്ട് ചെയ്യുന്നു. അപ്പോ ഗീത വായിച്ചു നോക്കിയപ്പോൾ ഗാന്ധിജി പറഞ്ഞു, ഞാനൊരു സനാതനിയാണ് എന്ന് ചോദിച്ചാൽ ചാതുർവർണ്ണയത്തിലെ ജാതിയിലൊക്കെ വിശ്വസിച്ചിരുന്നതാണ്. അപ്പോ വേദങ്ങളും പുരാണങ്ങളും ഗീതയൊക്കെ അംഗീകരിച്ച ആളാണ്. ഗാന്ധിജി ബൈബിൾ വായിച്ചു നോക്കിയപ്പോൾ അതിന് കൊലയില്ല, ഗീത വായിച്ചു നോക്കിയപ്പോൾ ഇതിന് കൊല. അപ്പൊ ഇതെങ്ങനെ പൊരുത്തപ്പെടും? ഇപ്പോൾ ഗാന്ധിജിക്ക് മനസ്സിലായി കൊലയുടെ കാര്യം വന്നു കഴിഞ്ഞാൽ ബൈബിളാണ് നല്ലത്, ഗീത അല്ല. അത് ഗാന്ധിജിക്ക് മനസ്സിലായി. കാരണം പക്ഷേ താൻ സനാതനിയാണ്, ഇതിനെയൊക്കെ ശരിയാക്കി എടുക്കണം. അപ്പൊ കൊല എന്ത് കൊലയാകണം? എത്ര കൊലയാകണം? അതിനുവേണ്ടി വ്യാഖ്യാനിച്ചെന്താണ്? ഇതൊക്കെ മാനസിക സംഘർഷമാണ്, അതാണ്. ഇതാണ് വ്യാഖ്യാനം കൊണ്ട് ശരിയാക്കുന്നതാണ്. അപ്പൊ പിന്നെ ബൈബിളും പോലെ തന്നെ, കുഴപ്പമൊന്നുമില്ല. ഗീതയിൽ വളരെ വ്യക്തമായി കൊല്ലാൻ പറയുന്നുണ്ട്, മാ മനുസ്മര യുദ്ധ്യച, നീ യുദ്ധം ചെയ്യും എന്നെ കുറിച്ച് ചിന്തിക്കുകയും ചെയ്യും. തസ്മാത് യുദ്ധസ്തു ഭാരത, നീ യുദ്ധം ചെയ്യും. ഇങ്ങനെ നിരവധി തവണ എന്താണ് യുദ്ധം യുദ്ധം യുദ്ധം എന്ന് തന്നെ പറയുന്നുണ്ട്. അത് മാറ്റാനൊന്നും പറ്റില്ല. ഗാന്ധിജി എന്ന് പറയുന്ന വ്യാഖ്യാനം ഒരു കോമഡിയാണ്. കാരണം എവിടെയൊക്കെ യുദ്ധം വരുന്നുണ്ടോ അവിടെയൊക്കെ ഗാന്ധിജി അർത്ഥം എഴുതി വെച്ചിരിക്കുന്ന യുദ്ധം ഒന്നുതന്നെ. കൊല്ലുക എന്ന് പറയുന്നിടത്ത് അവിടെ അങ്ങനെ തന്നെ അർത്ഥം എഴുതി, എന്നിട്ട് പറയാണ് ഇതൊക്കെ മാനസികമാണ്. അപ്പൊ രണ്ടും കൂടെ എങ്ങനെ ചിരിക്കോ? ശത്രുക്കളെ കൊന്നു കഴിഞ്ഞാൽ ഇവിടുത്തെ സുഖം കിട്ടും, മരിച്ചു കഴിഞ്ഞാൽ സ്വർഗം കിട്ടും എന്ന് പറഞ്ഞിടത്ത് ഗാന്ധിജി അങ്ങനെ തന്നെ എഴുതി വെച്ചിരിക്കുന്നു. പിന്നെ ഇടയ്ക്ക് മാനസികം എന്ന് പറയുന്നതിന് എന്താ അർത്ഥമുള്ളത്? ഗാന്ധിജിയുടെ ഏറ്റവും വലിയ വിവരക്കേടാണ് ഈ ഗീതയെ വ്യാഖ്യാനിച്ചത്. ശുദ്ധ വിവരക്കേടാണ്. അത് പറയുന്നു എന്താണ്, മയാഹത ശത്രു എന്ന് പറയും, അഹിംസ സത്യം അക്രോയം ഇത് പറയും. ഇതെല്ലാം ഗീതയ്ക്ക് അല്ല, ഞാൻ പറഞ്ഞ നല്ല ആശയം ഉണ്ടെന്ന്. ഗീതയ്ക്ക് അകത്ത് നല്ല ആശയമുണ്ട്, കൊല്ലാനും പറയും. അത് ഗീതയുടെ പ്രശ്നമല്ല, മഹാഭാരതത്തിന്റെ പ്രശ്നമാണ്. മഹാഭാരതത്തിൽ മൊത്തം ഇങ്ങനെയാണ്, ഒരിടത്തൊന്ന് പറയും, വേറെടുത്ത് അതിന് വിരോധം പറയും, തിരിച്ചും മറിച്ചും തിരിച്ചും മറിച്ചും പറഞ്ഞുകൊണ്ട്. അത് മഹാഭാരതത്തിന്റെ ഒരു ശൈലി ഗീതയിലും ഒന്നാണ്. ഒരിടത്ത് കൊല്ലാൻ പറയും, ഒരിടത്ത് അഹിംസ പറയും. ആണ് പറഞ്ഞ ഗീതയിൽ നിന്നും നമുക്ക് നല്ല ഇടുക, അഹിംസ സത്യം അസ്തേയം എന്നൊക്കെ പറയുന്ന കാര്യങ്ങൾ സ്വീകരിക്കാം, കുഴപ്പമില്ല. കൊല്ലാൻ പറയുന്നത് വിടണം. അത് ഒരുപാട് നമ്മളൊക്കെ എന്റെ കാര്യം തന്നെ പറഞ്ഞു കഴിഞ്ഞാൽ, ഞാൻ ഗീതയൊക്കെ ആദ്യം വായിച്ചിട്ട് ഇത് ഗീത അനുസരിച്ച് കൊല്ലണമെന്ന് തന്നെ കുറെ കാലം വിചാരിച്ചുകൊണ്ട് നടന്നതാണ്. ആരെയും കൊല്ലാൻ കിട്ടാത്തതെന്ന് ഞാൻ കൊന്നില്ലെന്നേ ഉള്ളൂ. ആരും കൊല്ലാം കൊല്ലാത്തിനും കിട്ടിയില്ല. കാരണം ഗീത പറയുന്നത് കൊല്ലാനാണ്, പിന്നെ എന്തുകൊണ്ട് കൊന്നുകൂടാ? അത് ഉപേക്ഷിച്ച് കളയേണ്ടതാണെന്നുള്ള ബുദ്ധി വളരെ കഴിഞ്ഞാ വന്നു. ഗീത അക്രമവാസന വളർത്തുന്ന ഒരു പുസ്തകമാണ്. അന്ന് കൊച്ചു പിള്ളേരെയൊന്നും അങ്ങനെ പഠിപ്പിക്കാൻ പാടില്ല. എന്താണ് അന്വേഷിക്കുന്ന? നല്ലതാണ്, രാഷ്ട്രീയത്തിലൊക്കെ ഉപയോഗിക്കുക ആൾക്കാരൊക്കെ ഉള്ള ഗൂണ്ടാപ്പണിക്കും ഉള്ള ശിവേരിയിൽ നിന്ന് പുറത്തു പോയാലും ജീവിക്കാൻ എന്തെങ്കിലും ഒരു തൊഴിൽ വേണം, അതുകൊണ്ട് ഗൂണ്ടാവശ്യത്തിനും ഉള്ള. അതെല്ലാം നല്ല ആശയങ്ങൾ വെച്ചുകൊണ്ട്, സംശയം എന്താ? നല്ല ആശയങ്ങളുണ്ടല്ലോ. ഗുരു എവിടെയെങ്കിലും ഗീത ഗുരുവിന്റെ ആശയം തന്നെ ഇതാണ്, നമ്മുടെ പഴയ പുസ്തകങ്ങളിൽ നിന്ന് ആവശ്യമില്ലാത്ത കളയണം, നല്ലതിനെ എടുക്കണം എന്ന് പറഞ്ഞു. അപ്പൊ ഗുരു അങ്ങനെ ചെയ്ത് നല്ലതിനെ എടുത്തുകൊണ്ടാണ് പറഞ്ഞത്. അത് എന്താണ് അതിനെ പ്രോത്സാഹിപ്പിച്ച മോശമുള്ള കാര്യങ്ങൾ തള്ളണമെന്നും പറഞ്ഞു. അർജുനനോട് കൊല്ലാൻ പറഞ്ഞ കൃഷ്ണൻ പിന്നീട് പശ്ചാത്തപിച്ചിരിക്കും എന്ന് ഗുരു പറഞ്ഞിട്ടുണ്ട്. അതും ഗുരു പറഞ്ഞിട്ടുണ്ട്. അന്നത്തെ മനുഷ്യന്റെ ജീവിതം അതല്ലേ ഇതൊക്കെ ഉണ്ടാക്കുന്നത്? അന്നത്തെ മനുഷ്യന്റെ ഇന്നാരായുധം ഉപേക്ഷിച്ച് ഇന്ന് നമ്മുടെ രാജ്യം പോലും ആയുധം ഉണ്ടാക്കി കച്ചവടം എന്ത് ചെയ്യാണ്? ആര് അതുകൊണ്ടെന്താ അത് നമുക്ക് നിയന്ത്രിക്കാൻ പറ്റില്ലല്ലോ. നമ്മളിപ്പോ ഇപ്പൊ ഒരു തൊഴിലും ഇല്ലാതിരിക്കുന്നു അല്ലേ, ഒരാളെ വയ്ക്കുക, അയാൾ പല തൊഴിലും അന്വേഷിക്കും. ഒരു പട്ടാളത്തിൻ്റെ ഒരു ജോലി കിട്ടിക്കഴിഞ്ഞാൽ അയാൾ എന്ത് ചെയ്യും? അയാൾ കൊല്ലും. അപ്പോ നാട്ടിലായതും കൊണ്ട് നടക്കുന്നില്ലെന്ന് പറഞ്ഞിട്ട് ഒരു കാര്യമില്ല, അയാളും കൊല്ലാൻ പോകും. കാരണം അവിടെ ചെല്ലുമ്പോൾ അയാൾക്ക് ട്രെയിനിങ് കൊടുക്കുക എങ്ങനെയാ കൊല്ലാണ്ടെന്ന്. അപ്പൊ അവിടെ ആയുധത്തിന് പണ്ടത്തെ ആയുധം ഇല്ലെന്ന് വെച്ചു കഴിഞ്ഞാൽ, പണ്ടത്തെ ആയുധം എന്ന് പറയുന്നത് എന്താണ്? കുറുവടിയും കല്ലും ഇവര് ഈ പറയുന്ന സമയത്തൊക്കെ അതൊന്നും കൊണ്ടൊന്നും യാതൊരു ഉപയോഗവും ഇല്ല. കുറുവടിയും കല്ലും കൊണ്ട് കിടന്ന ആൾക്കാർ തല്ലിക്കൊല്ലും. മറ്റേ AK-47 ഇന്നത്തെ ആയുധം, അത് ഉപേക്ഷിച്ചിട്ടില്ല ആരും. അതൊക്കെ ഉണ്ട്. നിങ്ങൾക്ക് കാശുണ്ടെങ്കിൽ അപേക്ഷ കൊടുത്താൽ ലൈസൻസ് കിട്ടും പോക്കിന് കൊണ്ടു കിടക്കാം. PC ജോർജിന്റെ അതിനൊക്കെ ഉണ്ട്, വേണമെങ്കിൽ പോയി നോക്കുക. എല്ലാരും ആയുധമൊന്നും മേടിച്ചിട്ടില്ല. അതിന്റെയൊക്കെ രീതിയൊക്കെ മാറ്റം വന്നതന്നെയാണ്. അതുകൊണ്ട് തന്നെ ഏറ്റവും വലിയ കച്ചവടം ഇപ്പൊ ഇന്ത്യ തന്നെ 24,000 കോടി രൂപയ്ക്ക് ബ്രഹ്മോസും മിസൈലും അതൊക്കെ ഉണ്ടാക്കി വിറ്റ്. അപ്പൊ ആയുധ കച്ചവടമൊക്കെ ഇന്ന് ഇതുവരെ ഇന്ത്യ അതിലൊന്നും പോയില്ല. അപ്പൊ ഇന്ത്യയും പോയി. എന്നിട്ട് ഇവര് പറയും അഹിംസ പരമോ ധർമ്മ ഇതും പറയും. ആൾക്കാരെ കൊല്ലാനുള്ള ആയുധങ്ങൾ ഉണ്ടാക്കി വിൽക്കുകയും ചെയ്യും. അപ്പോ മനുഷ്യന്റെ ആശയത്തിന് കാഴ്ചപ്പാടിന് വ്യത്യാസം പറഞ്ഞു. അപ്പൊ അങ്ങനെ എന്താണ് ഈ ഗീത എന്ന് പറയുന്ന മുഴുവനും മഹത്വമാണെന്നൊക്കെ പറയുന്നവര് ആയുധം ഉണ്ടാക്കി വെക്കും. അത് അവര് കച്ചവടം നടത്തും. വേറെ എന്തെല്ലാം ഉണ്ടാക്കി വെക്കാം? മൊബൈൽ ഉണ്ടാക്കി വെക്കാം, കാർ ഉണ്ടാക്കി വെക്കാം, എന്തെല്ലാം ഉണ്ടാക്കി വെക്കാം. പിന്നെ എന്തിനും ആയുധം ഉണ്ടാക്കി വെക്കാൻ പോകും. അപ്പൊ അവരുടെ മനസ്സിൽ ഇതാണ് ഗീതയാണ് കൊല്ലുക എന്നുള്ള പ്രത്യേക ശാസ്ത്രം സ്വീകരിച്ചിരിക്കുക. അത് തന്നെയാണ് കമ്മ്യൂണിസ്റ്റുകാരുടെ പ്രത്യേക ശാസ്ത്രം കൊല്ലുക. അവർ ബോംബുണ്ടാക്കുന്നു, വെട്ടിക്കൊല്ലുന്നു, ഏവരും അതൊക്കെ തന്നെ ചെയ്യുന്നു. ഗീത വെച്ച് കൊല്ലുന്നു. ഇവരെല്ലാം എന്താണ്? രക്തദാഹികളാണ്. ഇവരൊന്നും ഇനി വളർന്ന സമൂഹത്തിന് ഒരിക്കലും യോജിക്കുന്ന കൂട്ടരല്ല. പുറന്തള്ളേണ്ടവരാണ്. ഗീത കൊണ്ട് കൊന്നാലും ശരി, കമ്മ്യൂണിസം കൊണ്ട് കൊന്നാലും ശരി, അവരൊക്കെ ബഹിഷ്കരിക്കപ്പെടേണ്ടവരാണ് സമൂഹത്തിൽ. അതാണ് ഗുരു പറയുന്നത്. എന്താണ് ഒരു പീഡ വരമ്പിന്? അതാണ് ഗുരുവിന്റെ ആദർശം. ഗുരു ഹിംസയിലൂടെ ലോകം നന്നാക്കാമെന്ന് വിചാരിച്ചാല അഹിംസയിലൂടെ. പറഞ്ഞ് കുറഞ്ഞ പക്ഷം എന്ത് ചെയ്യണം? ഗുരുവിന്റെ ശിഷ്യന്മാരെങ്കിലും ഗൃഹസ്ഥന്മാരും കൊട്ടെ, ഈ സന്യാസിമാരെങ്കിലും ആൾക്കാരെ ഹിംസിക്കാതിരിക്കും. ഒന്നുമില്ലെങ്കിൽ കൂടെയുള്ളവരെങ്കിലും ഹിംസിക്കാതിരിക്കും. കുറഞ്ഞ പക്ഷം വാക്കുകൊണ്ടെങ്കിലും ഹിംസിക്കാതിരിക്കും. ഇത്രയൊക്കെ അവർ ചെയ്യാൻ പറ്റുമെങ്കിൽ വളരെ നല്ലതായിരിക്കും. ഇത്രയും ചെയ്താൽ തന്നെ വലിയ കാര്യമാണ്. വാക്കുകൊണ്ട് ഹിംസിക്കരുത്. അത്രയും ചെയ്താൽ തന്നെ വലിയ കാര്യമാണ്. പിന്നെ എന്റെ ഗുരുവിന്റെ ഉപദേശം കൊണ്ട് ലോകം നന്നാവും. ഇവിടെ കിടക്കുന്നവൻ നന്നാവും, പിന്നെയാണ് ഇനി ലോകം നന്നാവും. ഇവർ പരസ്പരം ഹിംസിക്കാൻ സൗകര്യം കിട്ടുമ്പോൾ എന്താണ് അട്ടഹസിക്കുകയാണ്, പിന്നെ എങ്ങനെയാണ് ലോകം നന്നാവും? വെറുതെ നമ്മൾ പറഞ്ഞാൽ മതി. നമ്മൾ നന്നാവുന്നില്ല, പിന്നെ ലോകം എങ്ങനെ നന്നാവും? ഉണ്ടാ, നമ്മൾ നന്നാവുന്നുണ്ട്. അത് മറ്റുള്ളവരോടെ പറയുന്നു, സഹിക്കാൻ വയ്യ എന്നാ ബാക്കിയുള്ളവർ പറയും. എന്നിട്ട് നമ്മൾ പറയുന്നു നമ്മൾ നന്നായ. അപ്പൊ നമ്മൾ നന്നാകാതിരിക്കുന്നതിന് നമ്മളതിന് ന്യായീകരണമുണ്ട്, വ്യാഖ്യാനമുണ്ട്. അതുകൊണ്ട് അതാണ് അതിലും വലിയ കഷ്ടം. അതാണ് അതിന്റെ വലിയ കഷ്ടം.